السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, ചില വളരെ പ്രധാനപ്പെട്ട പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റെക്കോർഡാണല്ലോ. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ വന്നതിന് മറുപടിയിലേക്ക് കടക്കുകയാണ് ഇൻഷാല്ലാ. അതിനു മുമ്പായി ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് കടക്കുന്നതിന്റെ മുമ്പായിട്ട് വളഹിയത്ത് നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ട് മിനിഞ്ഞാന്ന് മുതൽ ഉൽഹിയത്ത്, അതുപോലെ തന്നെ ചില വിഷയങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. ഈ ഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെ കുറിച്ച്, ആ ദിവസങ്ങളിലെ ഇബാദത്തുകളെ കുറിച്ച് ഒക്കെ പറഞ്ഞിരുന്നു. ദുൽഹജ്ജ് മാസത്തിലെ, ദുൽഹജ്ജ് മാസം അത് നോമ്പിന് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠത യുദ്ധം ഹറാമായ മാസങ്ങളാണ്. അതിൽപ്പെട്ടൊരു മാസമാണ് ദുൽഹജ്ജ്. അതുകൊണ്ട് തന്നെ ഈ ദുൽഹജ്ജിലായി എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നതിന് മറ്റ് മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത ഉണ്ടായിരുന്നു. മറ്റ് മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ഒരു നോമ്പ് നോൽക്കുന്നതിനേക്കാൾ 30 ഇരട്ടി പ്രതിഫലമാണ്. മറ്റ് മാസങ്ങളിൽ 30 നോമ്പ് നോൽക്കുന്നത് പകരമാണ് ഈ മാസ ഈ യുദ്ധം ഹറാമായ മാസത്തിൽ ഒരു നോമ്പ് നോൽക്കുക എന്നാണ്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽ 9 വരേക്കുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിലത്തെ ഓരോ ദിവസങ്ങൾക്ക് ഒരു നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം ഹദീസൊക്കെ വിവരിച്ചുകൊണ്ട് തന്നെ ഹയ്യാഉൽ മുദീലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുൽഹജ്ജ് 1 മുതൽ 9 വരേക്കുള്ള ഓരോ നോമ്പുണ്ടല്ലോ, അതിന് ഒരു ദിവസത്തെ നോമ്പിന് ഒരു വർഷത്തെ പ്രതിഫലം, ഒരു വർഷം നോമ്പ് നോൽക്കുന്ന പ്രതിഫലം. എന്നാൽ ദുൽഹജ്ജ് 9 അറഫാ ദിവസമാണ്. ആ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പ്രതിഫലത്തിന് പുറമേ, ഈ പ്രതിഫലത്തിനൊക്കെ പുറമേ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും നോമ്പിന്റെ ചെറുദോഷങ്ങളൊക്കെ ആ ദുൽഹജ്ജ് 9, അതായത് അറഫ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുകയും ചെയ്യും. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറഫ നോമ്പ് അടുത്ത തിങ്കളാഴ്ചയാണ്. ഇന്ത്യയിലെ അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ഇൻഷാല്ലാ അറഫ നോമ്പ്. അപ്പൊ അതിന് ഒരു വർഷത്തെ പ്രതിഫലത്തിന് പുറമെ, ഒരു വർഷം നോമ്പ് നോറ്റ കൂലിക്ക് പുറമെ, അവൻ്റെ ഒരു വർഷത്തെ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങളും വൻദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കപ്പെടുകയും ചെയ്യും. അലൈക്കും സ്ലാം വറഹമത്തുള്ള. അച്ചു ഫൈസിന്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല ഇൻഷാ അള്ളാ, അടുത്ത് തുടങ്ങുമല്ലോ അല്ലേ? നേരത്തെ തുടങ്ങിയെന്നാ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങിപ്പോയി രാവിലെയൊക്കെ. പിന്നെ ഈ അതിന് പുറമെ ഈ ദിവസങ്ങളിൽ രാത്രി നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതുള്ളതാണ്. ഈ ദുൽഹജ്ജിന്റെ രാത്രികളിൽ ഈ അയ്യാമുൻ അഷർ, ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നിന്ന് നിസ്കരിക്കുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലല്, അത് പ്രത്യേകമായ സുന്നത്താണ്. ദുൽഹജ്ജ് മാസത്തിൽ പെരുപ്പിക്കാൻ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. തഹ്ലീലിനെ വർദ്ധിപ്പിക്കുക, തഹ്മീദ് വർദ്ധിപ്പിക്കുക, തക്ബീർ വർദ്ധിപ്പിക്കുക. അപ്പൊ സുബ്ഹാനല്ലാഹ് തസ്ബീഹും കൂടി ആയിട്ടുണ്ടായി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അത് വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലായി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്കൊക്കെ അള്ളാഹുവിന്റെ ശുക്ർ രേഖപ്പെടുത്തലായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണെങ്കിലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതൊരു മനുഷ്യൻ സകല നബിമാരും, ഞാനും എന്റെ മുമ്പ് വന്ന നബിമാരും ഉച്ചരിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മീസാനിലെ ഒരു തട്ടിലും മറ്റ് സകല അമലുകളെയും മറ്റൊന്നിലും വെക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹായിരിക്കും മുൻതൂക്കം. അത്രയും ശ്രേഷ്ഠ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അല്ലാഹു അക്ബർ. അപ്പൊ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അത് പെരുപ്പിക്കുക. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ ദുൽഹജ്ജ് മാസത്തിൽ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഉളഹിയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഉളഹിയത്ത് ഉളഹിയത്ത് എറുക്കുന്നതോട് അത് മുഅക്കദായ സുന്നത്താണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആർക്ക്? പെരുന്നാളിന്റെ ദിവസങ്ങൾ ദിവസത്തിലും മറ്റേ അയ്യാമു തശ്ഹ്ഹുദിന്റെ ദിവസങ്ങളിലും ഒരഭിപ്രായം അനുസരിച്ചാണ്. അതായത് പെരുന്നാളിന്റെ 4 ദിവസം അതിന്റെ രാപ്പകലുകൾ അയാളുടെയും അയാൾ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഒക്കെ കഴിച്ച് എന്തെങ്കിലും സ്വത്ത് ഉണ്ട് എങ്കിൽ അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഉളഹിയത്ത് അറുത്തു കൊടുക്കൽ. കഴിവുള്ള ആൾ ഉളഹിയത്ത് അറുത്തു കൊടുക്കാതിരിക്കൽ കറാഹത്ത് കൂടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാഹ് പറഞ്ഞത് അതിന്റെ ഇബാറത്തുകൾ സഹിതം നാം കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് പറഞ്ഞിരുന്നു. ഉളഹിയത്ത് അറുത്തു കൊടുക്കുമ്പോ ആ മൃഗത്തിന്റെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിൽ ഒറ്റിയൊഴുന്നതിന് മുമ്പായി അയാൾ ചെയ്ത ചെറുദോഷങ്ങളൊക്കെ അതോടുകൂടി പൊറുക്കപ്പെടും എന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതും നാം നേരത്തെ പറഞ്ഞിരുന്നു. ഉളഹിയത്ത് ആടുമാട് ഒറ്റങ്ങളെ മാത്രമേ ഉളഹിയത്ത് അറുത്തു കൊടുത്താൽ സഹിയാകുള്ളൂ. അതല്ലാതെ അർക്കൽ ഹലാലായ മറ്റു ജീവികളൊക്കെ ഉണ്ട്, ഒട്ടകം അല്ലാത്ത കുതിരയെ പക്ഷികളെ ഹലാലാണ്. അതുപോലെ തന്നെ കാട്ടുകഴുത അല്ലേ, നാട്ടുകഴുക എന്തല്ലേ കാട്ടുകഴുത, മാന്, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ മാംസം ഹലാലായ ജീവി അതിനെ മുഴുവൻ ഒളിഹേത്താത്ത സഹിയാവൂല. ഒളിഹേത്ത് എന്തിനേ പറ്റുള്ളൂ? അത് ആട് മാട് ഒട്ടകം, മാടില് പെട്ടു പശു മൂരിയും എരുമയും പോത്തൊക്കെ അതിൽ പെട്ട്, പിന്നെ ഒട്ടകം, ആടും മാടും ഒട്ടകം, ഇത് മാത്രമാണ് ഒളിഹേത്ത് സഹിയാവുള്ളൂ, മറ്റതൊന്നും ഒളിഹേത്താത്ത സഹിയാവൂല. അതുപോലെ തന്നെ അക്കീക്കത്തൊക്കെ അങ്ങനെ തന്നെയാണ്, ഈ ആട് മാട് ഒട്ടകൾ മാത്രമേ സഹിയാവുള്ളൂ. റസൂൽ സഹാബത്തൊക്കെ ഒളിഹേത്ത് ഇത് മാത്രമേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ, ആട് മാട് ഒട്ടകം മാത്രമേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മറ്റു മൃഗങ്ങളൊന്നും ഒളിഹേത്ത് ആയി പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായി 6-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം ഒട്ടകം, എന്നാലേ ഉദഹിത്ത് സഹിയാവും. അതിനു മുമ്പ് 5 വയസ്സ് പൂർത്തിയാവാത്ത ഒരു മൃഗത്തെ ഉദഹിത്തർത്താൽ അത് ഉദഹിത്താവുകയില്ല. അതുപോലെ തന്നെ അതുപോലെ പശു മൂരിയൊക്കെ ആണെങ്കിൽ എരുമീൻ പോത്തക്കാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം, 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. അതുപോലെ തന്നെ ആട്, സാധാരണ ഈ നമ്മുടെ നാട്ടിലെ കണ്ടാണ് ആട് ഉണ്ടല്ലോ, കോലാട് എന്ന് പറയുന്നത്, അതിന് തന്നെ 2 വയസ്സ് പൂർത്തിയാവണം. നേരെ മറ്റേ നെയ്യാട് എന്ന വേറൊരു ആടുണ്ട്, അതിന് 1 വയസ്സ് പൂർത്തിയായാലും മതി. വയജൂസു ദക്കറും വഉൻസ വഖസിയ്യ ഒക്കെ പറ്റും. വൽ ബഈറു വൽ ബഖറതു, പിന്നെ ആണാട് പണ്ണാട് അതുപോലെ പശു എരുമ പോത്ത് മൂരി ഇതൊക്കെ പറ്റും. ആണൊട്ടകം പെണ്ണൊട്ടകം ഒക്കെ പറ്റും. ആടല്ലാത്ത മൃഗങ്ങളെയാണ് അറുക്കുന്നതെങ്കിൽ, അതായത് ഒട്ടകം പശു മൂരി പോത്ത് എരുമ പോലത്തെന്നൊക്കെയാണ് അറുക്കുന്നതെങ്കിൽ, അതിൽ 7 ആളുകൾക്ക് വരേക്കും അതിൽ പങ്കുചേരാം. 7 ആളുകൾ വരേക്കും അതിൽ പങ്കുചേരാം. പിന്നെ ഒരാള് ഒരു ആടിനെ അറുത്ത് കൊടുക്കുകയാണ്, ഒരു വീട്ടുകാരൻ ഒരാട് അറുത്ത് കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ പശു മൂലക്കാണെങ്കിൽ അതിന്റെ ഒരു ഓഹരിയിൽ ഒരാൾ ഒരു വീട്ടുകാരൻ പങ്കെടുക്കുന്നുണ്ട് നിൽക്കുക, എന്നാൽ അയാൾക്ക് മാത്രമല്ല ആ വീട്ടുകാർക്കൊക്കെ സുന്നത്ത്, അതിന്റെ അസൽ സുന്നത്ത് കിട്ടുന്ന ആ ഒരു വീട്ടുകാരനെ ഉളഹിയത്ത് അറുത്തു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും അതിന്റെ അസൽ സുന്നത്ത്, അതിന്റെ ആ സുന്നത്ത് അവർക്കൊക്കെ ലഭിക്കും. വമങ്കാൻ ലഹു അഹ്ലു ബൈത്തിന് ഹസലത്തി സുന്നത്തു ജമീഇഹിം, കുടുംബക്കാരാണ് ആ കുടുംബത്തിനൊക്കെ അതിന്റെ സുന്നത്ത് ലഭിക്കും. പിന്നെ ഇപ്പൊ അതില് ആ മൃഗം മാംസം കുറയുന്ന അയിബുകളെ തൊട്ട് രക്ഷപ്പെടണം. മാംസം കുറയുന്ന രീതിയിലുള്ള അയിബുകൾ, ചെറിയ അയിബാണെങ്കിൽ ശരി, അങ്ങനെ അയിബ് ഒരു പോരായ്മയുള്ള മൃഗമാണെങ്കിൽ ഉളഹിയത്ത് അറുത്തു കൊടുത്താൽ സഹിയാവുകയില്ല എന്ന. മാംസം കുറയുന്ന അയിബ്, ചെറിയ അയിബെന്നല്ല പറഞ്ഞത്, മാംസം കുറയുന്ന അയിബ്, ചെവി വെട്ടി നിൽക്കുക, ചെവി മുറിച്ചാൽ പറ്റൂല, കാരണം ആ മുറിച്ച കുറച്ച് മാംസം കുറഞ്ഞില്ലേ, അത് പറ്റൂല, ചെവി വെട്ടിയാലൊക്കെ പറ്റും. ഭ്രാന്തായ ചില മൃഗങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടാവും. ഇങ്ങനെ മൃഗങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടായാല് മൃഗങ്ങൾക്ക് പോത്തിനൊക്കെ ഭ്രാന്ത് പിടിക്കലുണ്ട് ചിലപ്പോ, ഞങ്ങൾ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് അവിടെ പോത്തിന്റെ ഭ്രാന്ത് പിടിച്ചിരുന്ന് എന്നിട്ട് കിടന്ന് ഓടി എന്താ അതിനെ എല്ലാവരും കൂടെ വളഞ്ഞ് കൂടി പൊടിച്ച അർത്ത് പിന്നെ ഭ്രാന്ത് ഓടി തന്നെ കിടന്ന് ഓടി തന്നെ. ഈ ഭ്രാന്തിലുള്ള മൃഗത്തിന് അർത്ഥം ഹൃദയത്ത് സഹിയാവൂല, അതിന് കാരണം തന്നെ മാംസം കുറയുന്നതാണ്. ഭ്രാന്താകുമ്പോഴേ ആ കൃത്യമായ സമയത്ത് അതിനെ തിന്നാനുള്ള പൂജ ഉണ്ടാവൂല, അങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് തിരിഞ്ഞ് ഇറക്കിയിരിക്കും. അപ്പൊ അത് കാരണം അതിന്റെ മാംസത്തിന് മാംസം കുറയും. അതുപോലെ തന്നെ ചില പ്രത്യേക രോഗങ്ങളിലെ പിന്നെ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ മാംസം നന്നാവൂല, മാംസം കുറയുന്ന പ്രശ്നം അവിടെ മാംസം നന്നാവൂല. അപ്പൊ അത്തരം അയബുകളൊക്കെ ഉള്ള മൃഗങ്ങളൊന്നും ഉദയത്തോട്ട് കൂടുതൽ സഹിയാവില്ല. പിന്നെ അപ്പൊ അതൊക്കെയാണ് ഉദയത്തിന് സമയം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഉദയത്തിന് സമയം കടക്കല് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് ചുരുങ്ങിയ രീതിയിൽ രണ്ടരക്കാലത്ത് നിസ്കാരവും രണ്ട് ഖുതുബയും കഴിയാനുള്ള സമയം കഴിഞ്ഞാലാണ് ഉദയത്തിന്റെ സമയം കടക്കുക. അത് ഏതു വരേക്കുമാണ്? അത് നാലാം പെരുന്നാൾ ഉണ്ടല്ലോ, അത് ഹജ്ജ് 13, അന്ന് സൂര്യൻ അസ്തമിക്കുന്ന സാധാരണ ആളാണെങ്കിൽ 2 വയസ്സാവണം, നെയ്യാടാണെങ്കിൽ 1 വയസ്സാവണം. എന്നാൽ അതല്ല, നെയ്യാടാണെങ്കിൽ 6 മാസമായാൽ മതിയെന്നും കോലാടാണെങ്കിൽ 1 വയസ്സായാലും മതിയെന്നും അഭിപ്രായമുണ്ട്. ചിലപ്പോൾ അവരുടെ മതഹബ് അങ്ങനെ ആയിരിക്കാം, നമ്മുടെ മതഹബിൽ തന്നെ പ്രബലമല്ലാത്തൊരു അഭിപ്രായം അങ്ങനെ ഉണ്ട്. അപ്പോ എന്താണ് വന്തോഷങ്ങൾ? വന്തോഷങ്ങൾ സിബ്റൽ മുബിഖാത്തുള്ള 7 വന്തോഷങ്ങൾ. ഒന്ന്, ശിർക്കിലെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക, ഇബാദത്തിൽ അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുക, അതാണ് ശിർക്ക്. മറ്റൊന്നെന്താ? വ്യഭിചാരം അല്ലേ, ഒന്ന് പലിശ മുതൽ ഭക്ഷിക്കുക. പിന്നെന്താണ്? സജ്ജന സ്ത്രീകളെ പെഞ്ചല് പറയുക. വ്യഭിചാര ആരോപണം ഉന്നയിക്കപ്പെടാത്ത സ്ത്രീകളുണ്ടല്ലോ, മറ്റേ അങ്ങനത്തെ വ്യഭിചാരത്തിനോട് ഒന്നും പെടാത്ത പെണ്ണുങ്ങൾ, അങ്ങനത്തെ സ്ത്രീകളെ കുറിച്ച് അവൾ വ്യഭിചാരിണിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുക. പിന്നെന്താണ്? പിന്നെ യത്തീമുകളുടെ മുതൽ അപഹരിക്കുക, അനാഥകളുടെ മുതലേ അപഹരിക്കുക. പിന്നെ സിഹ്ർ ചെയ്യുക. പിന്നെന്താണ് ഒന്ന്? ആ, യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോവുക അല്ലേ. ഇങ്ങനെ 7 ദോഷങ്ങളാണ് വന്തോഷങ്ങൾ. പിന്നെ ഉസ്താദെ, അറഫാ ദിനം കഴിഞ്ഞാണ് നാട്ടിൽ നോമ്പ് നോറ്റൽ സുന്നത്തു. നാട്ടിൽ നോമ്പ് ദുൽഹജ്ജ് 9 അവൻ എവിടെയാണോ ഉള്ളത് അന്ന് അറഫാ നോമ്പ് സുന്നത്താണ്. ദുൽഹജ്ജ് 9 അവൻ എവിടെയാണോ ഉള്ളത് അന്ന് അറഫാ നോമ്പ് സുന്നത്താണ്. ഇനി ദുൽഹജ്ജ് 9 അവനൊരു സ്ഥലത്ത് നോമ്പ് വരുന്നുണ്ട്, വേറെ സ്ഥലത്ത് എത്തിയപ്പോൾ പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് അറഫ ദുൽഹജ്ജ് 9 എന്നാൽ അവിടെ അവൻ പിന്നെ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. പെരുന്നാളിന്റെ പോലൊക്കെ തന്നെ നമ്മളൊരു സ്ഥലത്ത് എത്തിയാലേ, ഇപ്പൊ ഗൾഫിൽ നിന്ന് 30 നോമ്പ് നോക്കിയിട്ടുണ്ട്, പിറ്റേ ദിവസം നാട്ടിലെത്തി, അവിടെ നാട്ടിൽ അന്ന് 30-ാമത്തെ നോമ്പാണ്, എന്നാലും സുബഹിന്റെ മുമ്പായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് നിൽക്കുക, എന്നാൽ ആ നോമ്പ് നോക്കൽ അവനക്ക് നിർബന്ധമാണല്ലോ. അതുപോലെ ദുൽഹജ്ജ് 9 അന്ന് ഒരു വ്യക്തി എവിടെയുള്ളത്, ആ വ്യക്തിക്ക് അന്ന് സുന്നത്തുണ്ട്, അറഫാ നോമ്പ് സുന്നത്താണ്. കുറേ സ്ഥലത്ത് ദുൽഹജ്ജ് 9 ഉണ്ടായാലും ശരി, അന്നൊക്കെ പിന്നെ അറഫാ നോമ്പ് സുന്നത്ത് തന്നെയാണ് നടത്തം. പിന്നെ ഇത്രയും ചോദ്യങ്ങൾ എന്നോട്. ആ, പിന്നെ വേറെന്തല്ലേ, ഇപ്പൊ തരാം കേട്ടോ സൈദ് ബിൻ ജോർജും ബുഖാരി ഫൈസി ഒക്കെ ഒന്ന് ഞാനിപ്പോ മയക്കി തരാം. ഉസ്താദെ, ആണുങ്ങൾക്ക് പ്രായപൂർത്തിയാകുന്നത് സ്ഖലനം കൊണ്ടാണോ അതാ 15 വയസ്സ് ആകും? രണ്ടുകൊണ്ടുമാണ്. ഒന്നുകിൽ എന്ത് ചെയ്തു, ആണുങ്ങൾക്ക് ഇന്ദ്രിയം കണ്ടു, ഒരു ആൺകുട്ടിക്ക് 15 വയസ്സിന്റെ ആകണേന്റെ മുമ്പ് ഇന്ദ്രിയം കണ്ടു നിൽക്കുക, എന്നാലും പിന്നെ പുറപ്പെട്ടു, എന്നാൽ പ്രായപൂർത്തി എത്തി. ഇനി അതല്ല, ഇനി ഇന്ദ്രിയം കണ്ടിട്ടില്ലെങ്കിൽ തന്നെ 15 വയസ്സ് പൂർത്തിയായി, എന്നാലും അവന് പ്രായപൂർത്തിയെത്തിയതായി പരിഗണിക്കപ്പെടും. അപ്പോൾ ഒന്നുകിൽ ഇന്ദ്രിയം പുറപ്പെടൽ കൊണ്ടോ അതല്ലെങ്കിൽ 15 വയസ്സാവൽ കൊണ്ടോ ആണ് പ്രായപൂർത്തി ആവുക പുരുഷന്മാർക്ക്. എപ്പോഴൊക്കെ 2 വിവാഹം കഴിക്കാൻ പറ്റും? 2 വിവാഹം കഴിക്കാൻ എപ്പോഴൊക്കെ പറ്റും എന്ന് പറഞ്ഞാലേ, അതിനങ്ങനെ പ്രത്യേകമായ നിബന്ധന ഒന്നുമില്ല. അത് 2 വിവാഹം കഴിക്കാനും 3 വിവാഹം കഴിക്കാനും 4 വിവാഹം കഴിക്കാം, 4 വരേക്കും വിവാഹം കഴിക്കാം. അത് ആ സ്ത്രീകൾക്കിടയിൽ നീതി പുലർത്താൻ അവന് സാധിക്കണം, അവർക്ക് ചെയ്തു കൊടുക്കുന്ന നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അതിന് പുറമെ അത് ആ ചെയ്തു കൊടുക്കുന്ന വിഷയത്തിൽ നീതി പുലർത്താനും സാധിക്കണം. അത്രയോട് വേറൊന്നുമില്ല, അതിന് വല്ലാതെ അവളുടെ ആദ്യ ഭാര്യയുടെ സമ്മതം അങ്ങനെ അങ്ങനെ നിബന്ധന രണ്ടാമതൊരു ഭാര്യ കിട്ടാന്ന്, അത് എന്റെ അത് നടക്കുന്ന വിഷയമല്ലല്ലോ അല്ലേ. ആദ്യ ഭാര്യയുടെ സമ്മതം വേണം രണ്ടാമത്തൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ എന്ന് അള്ളാഹു തആല എന്റെ ദീനിന്റെ നിബന്ധന ഉണ്ടെങ്കിൽ ഈ പടച്ചോന്റെ ദുനിയാവിൽ രണ്ടാമത്തൊരു വിവാഹം രണ്ടാം ഭാര്യ വിവാഹം കഴിക്കൽ നടക്കുമോ? അത് നടക്കൂല, പെണ്ണുകാരും സമ്മതിക്കൂല്ലോ. അപ്പൊ അങ്ങനത്തെ നിബന്ധന ഒന്നും ഇല്ല. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നിബന്ധന കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാവുള്ളൂ, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഉണ്ടാവുള്ളൂ. അപ്പൊ അതങ്ങനത്തെ അങ്ങനത്തെ നിബന്ധന ഒന്നുമില്ല. ഇതാണ് നിബന്ധന. ഒന്നിലധികം വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവന് സാധിക്കണം. മറ്റൊന്ന് നീതി പുലർത്തുകയും വേണം. നീതി, ഒരാളെടുത്ത് ഒരു ദിവസം എന്നാൽ മറ്റാളത്ത് രണ്ട് ദിവസം, അല്ല ഒരു ദിവസം ഈ പെണ്ണിന്റെ അടുത്ത് രണ്ട് ദിവസം നിൽക്കുക, എന്നാലും മറ്റുള്ള ആളുകളുടെ അടുക്കലും ഈ രണ്ട് ദിവസം തന്നെ നിൽക്കണം. വിവാഹം കഴിച്ച ഉടനെ ഉണ്ടല്ലോ, വിവാഹം കഴിച്ച ഉടനെ ഈ ഏഴ് ദിവസം ആദ്യ ഭാര്യന്റെ അടുക്കൽ നിൽക്കാന്നാ. അപ്പൊ ഇനി വേറെ വിവാഹം കഴിച്ച ഉടനെ ഒരാളപ്പൊ ആദ്യമായിട്ട് പുതിയതായിട്ട് നിക്കാഹ് ചെയ്തതാണ്, അവള് ബിക്കറാണ്, എന്നാലും അവളെ എന്ത് ചെയ്യാ, അവളെ അടുക്കൽ ഏഴ് ദിവസം നിൽക്കാവുന്നതാണ്. അത് അവൾക്കുള്ള പ്രത്യേകമായ ഒരു ആനുകൂല്യമാണത്, വളപ്പണ്ട് കിട്ടിയിട്ടില്ലല്ലോ അതിന്റെ പേര്. ഉസ്താദെ, സിറ്റ് ഔട്ടിലൂടെ നായ നടന്നു പോയാൽ ഏഴ് പ്രാവശ്യം കഴുകണം? സിറ്റ് ഔട്ട് കൂടെ നായ നടന്നു പോയിച്ചിട്ട് അങ്ങനെ കഴുകുന്നുമുണ്ട്. ആ സിറ്റ് ഔട്ടിൽ നനവുണ്ട്, നനവുള്ള സ്ഥല സിറ്റ് ഔട്ടിൽ കൂടിയാണ് നായ നടന്നു പോയത്, അപ്പോൾ ഏഴ് പ്രാവശ്യം കഴുകണം. അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ട് ആവുകയും വേണം, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. അതല്ലെങ്കിൽ ആ നായ നായന്റെ കാലിന്റെ അടിയിൽ നനവുണ്ട്, അങ്ങനെ ആയാലും മതി. ഒന്നെങ്കിൽ ആ നായ ചവിട്ടി ആ സ്ഥലം ഉണ്ടല്ലോ, ആ സിറ്റ് ഔട്ട്, അവിടെ നനവുണ്ടാവുക. അതല്ലെങ്കിൽ ആ നായയുടെ കാലിന്റെ അടിയിൽ നനവുണ്ട്, ആ നനവുള്ള കാല് കൊണ്ടാണ് നായ ചവിട്ടിയത്, എന്നാലേ കഴുകൽ നിർബന്ധമാവുള്ളൂ. ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അതേസമയത്ത് ഉണങ്ങിയ സ്ഥലത്ത് കൂടിയാണ്, സിറ്റ് ഔട്ടിൽ വെള്ളമൊന്നുമില്ല, നായന്റെ കാലിന്റെ അടിയിലും വെള്ളമില്ല, അങ്ങനെ എന്തെങ്കിലും പാടൊന്നും കണ്ടിട്ടില്ല നിൽക്കുക, എന്നാൽ അവിടെ അർത്ത് കൊടുക്കല്ല. ഏഴ് പ്രാവശ്യം കഴുകൽ നിർബന്ധമില്ല, ഒറ്റ പ്രാവശ്യം കഴുകൽ നിർബന്ധമില്ല. അപ്പോ കസേര വെച്ച് നിസ്കരിക്കുമ്പോൾ സഫ് പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? അത് നമ്മുടെ ഫഖീന്റെ കിതാബിലൊക്കെ കാണാം. നിന്ന് നിസ്കരിക്കുന്നവൻ സഫ് പരിഗണിക്കേണ്ടത് കാലിന്റെ മടമ്പ് കൊണ്ടും, ഇരുന്ന് നിസ്കരിക്കുന്നവൻ സഫ് പരിഗണിക്കേണ്ടത് ചന്തിക്കെട്ട് കൊണ്ടുമാകുന്നു, കിടന്ന് നിസ്കരിക്കുന്നവൻ അവന്റെ പാർശ്വം കൊണ്ടുമാകുന്നു, ഈ അരുണ്ടല്ലേ ഭാഗങ്ങൾ അതുകൊണ്ടുമാണ് എന്ന് കിതാബിൽ കാണാം. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്നവനെ ചന്തിക്കെട്ട്, അപ്പൊ ഒരാൾ നിന്നിട്ടും ഒരാൾ ഇരുന്നിട്ടുമാണ് നിന്നിട്ട്. അപ്പൊ ആ നിന്ന് നിസ്കരിക്കുന്നതിന്റെ ഈ കാലിന്റെ മടമ്പുണ്ടല്ലോ, ആ കാലിന്റെ മടമ്പിന്റെ ഒപ്പാവുക ഇയാളുടെ ചന്തി, ഈ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ ചന്തി. അപ്പൊ സഫ് അങ്ങോട്ടും കൊണ്ടും ഇതാവൂല്ലോ അല്ലേ. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുന്നവൻ അങ്ങനെയാണ്, കസേരയിലായാലും വേണ്ട, ഇനി എങ്ങനെയാലും ഉണ്ട്, ചന്തിക്കൊട്ട് കൊണ്ടാണ് പിന്നെ സഫ് പരിഗണിക്കേണ്ടത്, ഒപ്പാക്കേണ്ടത്. സലാം പറയുന്നതോ മടക്കുന്നതോ, അതിപ്പോ നമ്മൾ ഇന്നലെ ഈ അന്യ സ്ത്രീകൾക്ക് സലാം ചെല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞതല്ലേ. അന്യ സ്ത്രീകൾക്ക് സലാം ചെല്ലുന്നതിനെ കുറിച്ചേ, അവിടെ സ്ത്രീകൾക്ക് സലാം ചെല്ലൽ സുന്നത്താണ്, പുരുഷന്മാർക്ക് സലാം ചെല്ലൽ സുന്നത്താണ് എന്നുള്ളത് പോലെ സ്ത്രീകൾക്ക് സലാം ചെല്ലൽ സുന്നത്താണ്. സലാം ചെല്ലൽ സുന്നത്താണ്, എന്നാൽ മടക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സലാം ചെല്ലിയാൽ ആ ചെല്ലൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് വിവാഹബന്ധം ഹറാമായ സ്ത്രീകൾക്ക് സലാം ചെല്ലലും അങ്ങനെ തന്നെയാണ്, അത് സുന്നത്താണ്, അവർ മടക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറയാം, ഉമ്മാക്ക് മക്കൾ സലാം ചെല്ലുക അത് സുന്നത്താണ്, ഉമ്മാക്ക് മടക്കൽ നിർബന്ധമാണ്. അതുപോലെ സഹോദരൻ സഹോദരിക്ക് സലാം ചെല്ലുക, അതുപോലെ തന്നെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അഞ്ചത്തികളൊക്കെ ഉണ്ടല്ലോ, അവരെ വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ, അപ്പൊ അവർക്ക് സലാം ചെല്ലുക, സുന്നത്താണ്, അവർ മടക്കൽ നിർബന്ധമാണ്. പിതാവിന്റെ സഹോദരിമാർ അമ്മായികൾ അവരൊന്നും വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ, അപ്പൊ അവർക്ക് സലാം ചെല്ലലും സുന്നത്താണ്, അവർ സലാം ചെല്ലിയാൽ അവർ മടക്കലും നിർബന്ധമാണ്. എന്നാൽ അന്യ ഇവർ തമ്മിൽ വിവാഹബന്ധം ഹറാമൊന്നുമല്ല, അന്യ സ്ത്രീകളാണ്, അന്യ സ്ത്രീക്ക് സലാം ചെല്ലൽ, അവൾ യുവതിയാണ്, ഒരാൾ മാത്രമാണ്, എന്നാൽ ആ സലാം ചെല്ലൽ കറാഹത്താകുന്നു. മനസ്സിലാക്കണം, അന്യ സ്ത്രീയായി ഒരു സ്ത്രീ മാത്രമാണ്, അവളൊരു സംഘത്തിലല്ല, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, അവൾ യുവതിയാണ്. അപ്പൊ യുവതിയാണ്, അന്യസ്ത്രീയായ ഒരു യുവതിയാണ് അവൾ തനിച്ചാണേനും, എന്നാൽ അവൾക്ക് സലാം ചെല്ലൽ കറാഹത്താകുന്നു. ഇവൻ അങ്ങോട്ട് സലാം ചൊല്ലിയാലോ അവൾ മടക്കൽ ഹറാമുമാകുന്നു എന്ന് മനസ്സിലായിക്കണല്ലോ അല്ലെ. നേരെ മറിച്ച് അവർ കുറെ സ്ത്രീകളുണ്ട് നിൽക്കുക, കുറെ സ്ത്രീകളുണ്ട്, എന്നാൽ സലാം ചൊല്ലൽ ജായിസാണ്, അവിടെ കറാഹത്തൊന്നുമില്ല, അത് കറാഹത്തൊന്നും കൂടാതെ തന്നെ ജായിസാണ്, അവർക്ക് മടക്കലും വിരോധമില്ല. ഒരു സ്ത്രീ അല്ല നിൽക്കുക, കുറെ സ്ത്രീകളുണ്ടല്ലേ, കാരണം അവിടെ ഫിത്തിനെ ഭയപ്പെടാല്ലോ, അതാണ്. അതുപോലെ തന്നെ ഈ വയസ്സായ സ്ത്രീകളാണ്, കണ്ടാൽ ആഗ്രഹം തോന്നാത്ത രീതിയിൽ വയസ്സായ സ്ത്രീകളാണ്, അവർക്ക് സലാം ചൊല്ലൽ സുന്നത്തും അവർ സലാം ചൊല്ലിയാൽ മടക്കൽ വുജൂബുമാണ്. അപ്പൊ ഈ സലാം ചൊല്ലൽ കറാഹത്താണ് എന്നൊക്കെ പറഞ്ഞത് ആർക്കാണ്? യുവതിയാവുക, അത് തന്നെ അവൾ ഒറ്റക്കാവുക, അപ്പോഴാണ് അത്. വലൗ സല്ലമ, ഒരാൾ സലാം ചൊല്ലി, അല്ല ഷാബത്തിൻ കാൽ മുത്തവല്ലിയു, വലൗ സല്ലമ, ഒരാൾ സലാം ചൊല്ലി, അല്ല ഷാബത്തിൻ, ഒരു യുവതിയുടെ മേലാണ് സലാം ചൊല്ലിയത്, എന്നാൽ ലം യജുസുല്ലഹ റദ്ദു, അവർക്ക് മടക്കൽ ജായിസല്ല, മടക്കൽ ഹറാമാണെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു യുവതിക്ക് ഒരാൾ സലാം ചൊല്ലിയാലേ ആ യുവതി ഇങ്ങോട്ട് സലാം മടക്കൽ കറാഹത്തല്ല, ഹറാമാണ്. നേരെ മറിച്ച് വലൗ സല്ലമത്ത്, യുവതി ഇങ്ങോട്ട് യുവാവിന് ഇങ്ങോട്ട് സലാം ചൊല്ലി നിൽക്കുക, എന്നാൽ കുരിഹലഹു റദ്ദു അലൈഹ, അവൾക്ക് സലാം മടക്കൽ, അവളുടെ മേൽ സലാം മടക്കൽ കറാഹത്ത. എന്താ രണ്ടും വ്യത്യാസം? എന്താ വ്യത്യാസം? ആണ് പെണ്ണിന് സലാം ചൊല്ലിയാൽ പെണ്ണ് സലാം മടക്കൽ ഹറാമും, പെണ്ണ് ആണിന് സലാം ചൊല്ലിയാൽ ആണ് മടക്കൽ കറാഹത്ത്. എന്താ കാരണം? അത് അതെ, എനിക്ക് ഈ പെണ്ണ് ഒരു യുവതിയാണ്, ഒരു യുവതിക്ക് ഒരു യുവാവ് അങ്ങോട്ട് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ് ഓള് സലാം മടക്കിയാൽ, അപ്പൊ യുവാവിനെ അങ്ങനെ വിശ്വസിക്കാം, ഒരു ഓം പിന്നെ സലാം മടിക്കാൻ പിന്നെ ഒന്നുകൂടി വർത്താനം ചോദിക്കും, പിന്നെ എന്താ ഹാലറ്റ്സ് നോക്കും, പിന്നെ അല്ലേ, ആ പിന്നെ എന്താ വർത്താനം, ആ മറ്റുള്ള കത്തൊക്കെ ഇല്ലേ, വിളിക്കലൊക്കെ ഇല്ലേ, അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ അതൊരു ഫിത്തിനൊക്കെ കാരണമായി തരും. നേരെ മറിച്ച് അസ്സലാം ഒരു യുവതിയാണ്, അവൾക്ക് സലാം ചൊല്ലി, അവിടെ മെയിൻറ്റെയിൻ ചെയ്യാതാണ്, എന്നാലോ അസ്സലാം വലൈക്കും ഓള് മുണ്ടിയില്ല, അവിടെ പോയി, ആ എന്നാലോ, ആ എന്നാ ഇനിയിപ്പോ അവിടെ പ്രശ്നം വരൂല, കാരണം അവിടെ മാന്യത ഉള്ള പെണ്ണാണ്, അവളൊപ്പം കൂടിയിട്ട് കാര്യമില്ല, അവളങ്ങനെ അങ്ങനെ വളക്കാൻ പറ്റൂല എന്നൊക്കെ അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും യുവാവിന്. അപ്പൊ അതാണ്, യുവാവ് യുവതിക്ക് സലാം ചൊല്ലിയാൽ അവൾ മടക്കൽ, അവൾ ഒറ്റക്കാണെങ്കിൽ മടക്കല് ഹറാമാകുന്നു. ഫോണിലൂടെ ആയാലൊക്കെ അത് എന്റെ വിഷയം അതാണ്, ഫോണിലൂടെ ഒക്കെ ആയാലൊക്കെ തന്നെ യുവാവാണ്, പിന്നെ ഈ യുവാവ് യുവതിക്കാണ്, അപ്പൊക്കെ തന്നെ. കാരണം ആ സലാം എന്നുള്ള ഒരു ദ്വാന്റെ വിഷയമല്ല അവരുള്ളത്, ഒരു അതൊരു ഒരു അനുരാഗത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു വാക്കും കൂടിയാണുള്ളത്. ആ നേരെ മറിച്ച് ഒരു യുവതിക്ക് ഇതിപ്പോ ഒരു യുവതി മാത്രമാകുമ്പോഴുള്ള വിഷയമാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ. നേരെ മറിച്ച് ഒന്നിലധികം യുവതികളുണ്ട്, കുറെ അല്ലെങ്കിൽ അവൾ കുറെ സ്ത്രീകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ എന്നാലും സലാം ചൊല്ലൽ കറാഹത്തല്ല. ഇത് ഒരു സ്ത്രീ സ്വന്തമാകുമ്പോഴാണ് ഇപ്പൊ പറഞ്ഞത്. ദ വലൗകാന നിസാ ഉജമഅൻ, ഇനി സ്ത്രീകളൊക്കെ പാടെന്താണ്, അങ്ങോട്ട് അവർ കുറെ ഒരു സംഘമാണ്, എന്നാൽ ഉണ്ടങ്ങനെ ഫസല്ലമ അലൈഹി അലൈഹിന്ന അർജുലു, അവർക്ക് ഒരു പുരുഷൻ തീ സലാം ചൊല്ലി, എന്നാൽ ജാസ, ആ സലാം ചൊല്ലൽ എന്താണ്, ജായിസാണ്, അവിടെ കറാഹത്തില്ല. للحديث الصحيح في ذلك الله اعلم. പിന്നെ അന്യ സ്ത്രീക്ക് ഫോണിൽ സലാം, ഈ ഫോണിന്റെ മറ്റൊന്നല്ല, ഇപ്പൊ ഞാൻ മസാല പറഞ്ഞല്ലോ, ഫോണാവട്ടെ നേറ്റാവട്ടെ, ഒരു സ്ത്രീ മാത്രമാണ്, അവൾ യുവതിയാണ്, അവൾക്ക് സലാം ചൊല്ലൽ കറാഹത്താകുന്നു, അവൾ സലാം, അവൾ അതന്നെ എന്റെ വിഷയം, അവൾക്ക് സലാം ചൊല്ലൽ കറാഹത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. നേരെ മറിച്ച് യുവതിയല്ല, യുവാവ, പിന്നെ നല്ല കുറച്ച് വയസ്സും പ്രായക്കുള്ള പെണ്ണാണ്, എന്നാൽ സലാം ചൊല്ലൽ സുന്നത്തുമാണ്, മടക്കാൻ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. അത്തഹിയാത്തിൽ തണ്ടം വിരലിലെ പള്ള നിലത്ത് ഊന്നുന്നത് നിർബന്ധം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്, വിരലുകളുടെ പള്ള നിലത്ത് തട്ടണം, വിരലിന്റെ തല മാത്രം തട്ടിയാൽ പോരാ, വിരലിന്റെ പള്ള, അത് എല്ലാ വിരലിന്റെയും പള്ള എന്ന് വേണ്ട, ഏതെങ്കിലും ഒരു വിരലിന്റെ കുറച്ച് പള്ളയുടെ കുറച്ച് ഭാഗമെങ്കിലും, രണ്ട് കാലിന്റെയും ഏതെങ്കിലും ഒരു വിരലിന്റെയെങ്കിലും പള്ളയിൽ നിന്ന് കുറച്ചെങ്കിലും നിലത്ത് തട്ടണം, എന്നാലേ സുജൂദ് സഹിയാവുള്ളൂ എന്നാണ് നമ്മുടെ മദ്ഹബ്. അതേസമയത്ത് നമ്മുടെ ഗൾഫിലൊക്കെ ആളുകൾ പല ആളുകളും അല്ലാത്ത രീതിയിൽ കാണാം അല്ലേ. ഇപ്പൊ ഹനഫി മദ്ഹബാണെങ്കിൽ ഒരു കാല് മാത്രം നിലത്ത് വെച്ചാൽ തന്നെ മതി എന്നാണ്, ഒരു കാല് പൂർണ്ണമായിട്ട് ഭൂമിയിൽ നിന്ന് ഉയർത്തി പിടിച്ചിട്ട് എന്നാലും അവന്റെ സുജൂദ് സഹിയാകും ഹനഫി മദ്ഹബ് പ്രകാരം. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ ചില സ്ഥലങ്ങൾ ചില ആളുകളൊക്കെ അങ്ങനെ വിരലൊക്കെ കാലൊക്കെ ഉയർത്തിലൊക്കെ കാണാം, അതൊക്കെ അവരുടെ മദ്ഹബ് അനുസരിച്ച് അത് സഹിയാകും. ഹനഫി മദ്ഹബിൽ മാത്രമല്ല, വേറെ ചില മദ്ഹബിലൊക്കെ അങ്ങനെയുണ്ട്. നമ്മുടെ മദ്ഹബിൽ തന്നെ വെറും നെറ്റി മാത്രം നിലത്ത് വെച്ച് വെക്കാൻ ഒരാൾ അങ്ങനെ സുജൂദ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവന്റെ സുജൂദ് സഹിയാകുമെന്ന് മുഅ്തമദ് അല്ലാത്തൊരു അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ തന്നെ ഉണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനത്തെ ഒരു അഭിപ്രായമുണ്ട്. ഏത് ഏഴവയം വെക്കേണ്ടതില്ല, വെറും നെറ്റി മാത്രം നിലത്ത് വെച്ചാൽ മതി. അങ്ങനെ അങ്ങനെ സുജൂദ് ചെയ്യുക ഒരാൾ സാധിക്കുകയാണെങ്കിൽ, ഒരാൾക്ക് അങ്ങനെ സുജൂദ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ ആള് ഇങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ച ആൾക്കാരുണ്ടാവില്ല, മറ്റേ എന്താണ് ഈ പറയാ ഈ ഈ എന്തായാലും പറയാ കളരിയല്ല മറ്റേ ഈ മാജിക് അല്ല കുൽഫ് അങ്ങനെ അതൊക്കെ ഉണ്ടാവില്ല, ജുഡോ കരാട്ടെ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പോലെ അങ്ങനെ ചില ആളുകളൊക്കെ കാണാമല്ലോ അല്ലെ, ഒരു കൈ കൊണ്ട് മാത്രം നടക്കുക, ഒരു കാല് കൊണ്ട് മാത്രം അങ്ങനെയൊക്കെ പല പരിപാടികൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്ത് അയാളുടെ നെറ്റി മാത്രം നിലത്ത് വെച്ചുകൊണ്ട് ശരീരം മുഴുവൻ ഭൂമിയിൽ നിന്ന് ഉയർത്തി പിടിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിൽക്കുക, എന്നാൽ അയാളുടെ സുജൂദ് നെറ്റി മാത്രം നിലത്ത് വെച്ചാൽ സുജൂദ് സഹീഹാകും എന്ന് ഷാഫി മദ്ഹബിൽ പ്രബലമല്ലാത്തൊരു അഭിപ്രായമുണ്ട് എന്ന്. മുഅ്തമദ് അഭിപ്രായം അല്ല, ഏഴവയം നിലത്ത് വെക്കണം തന്നെയാണ് മുഅ്തമദ്. പിന്നെ സുജൂദ് അല്ല അത്തഹിയാത്തിൽ, അത്തഹിയാത്തിലാ പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, അത്തഹിയാത്തിൽ തണ്ടം വിരലിന്റെ പള്ള നിലത്ത് അത് വേണമെന്നില്ല, അത്തഹിയാത്തിൽ അങ്ങനൊന്നുമില്ല, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. തണ്ടം വിരലിന്റെ പള്ള നിലത്ത് വെക്കൽ നിർബന്ധം, സുന്നത്താണതൊക്കെ. വിരലുകളൊക്കെ വിരലുകളുടെ പള്ള നിലത്ത് വെക്കുകയും ആ വിരലിനെ മടക്കി ആ വിരലുകളൊക്കെ തല ഉണ്ടല്ലോ, തല കിബിലിന്റെ ഭാഗത്തേക്ക് ആക്കിക്കൊണ്ട് ആ വിരലിന്റെ വിരലുകൾ ശരിക്കും മടക്കി അതിന്റെ പള്ള നിലത്ത് നിലത്തേക്ക് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അത്തഹിയാത്തിന് ഇരിക്കൽ സുന്നത്താണ്, നിർബന്ധമുള്ള വിഷയമല്ല. ഉദയത്ത് ഇറക്കുന്നതിന്റെ മുമ്പ് വേദന ലഘൂകരിക്കുകയും അതിന് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഇഞ്ചക്ഷൻ മയങ്ങാനുള്ള മരുന്ന് തുടങ്ങിയ കുത്തി വെക്കുന്നതിന്റെ വിധി തരക്കണമില്ല, അത് ഹറാമുള്ള കാര്യമൊന്നുമല്ല. ഈ ഉദയത്ത് ഇറക്കുന്നതിന് മുമ്പ് ആ മൃഗത്തിന്റെ, പക്ഷെ അതുകൊണ്ട് വേദന അതുകൊണ്ട് എത്ര അതെത്രമാത്രം പ്രായോഗികമാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും അതുകൊണ്ട് വിരോധമുള്ള കാര്യമൊന്നുമല്ല, ഷറ വിരോധിച്ചിട്ടില്ല ആ കാര്യം, വിരോധിക്കാത്ത കാര്യങ്ങളെല്ലാം അനുവദനീയമാണെന്നാണ്. ആ മൈക്ക് ഇപ്പൊ തരാം ഇൻഷാല്ല. അള്ളാഹു തആലാന്റെ ദീനിലെ ഫുഖഹാക്കൾ ഒരു ഫിഖ്ഹിന്റെ കിതാബില് അത് വിരോധിച്ചിട്ടില്ല നിൽക്കുക, വിരോധിക്കാത്ത കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. പക്ഷെ അതേ സമയത്ത് പിന്നെ ഒരു മൃഗത്തിന്റെ ഈ റൂഹ് പോകുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ, ഒരാൾ ഒരു സാധനം മരിക്കുമ്പോഴുള്ള വേദന എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വേദന, ദുനിയാവിലെ ഏറ്റവും വലിയ വേദനയാണ്. അതായത് ശരീരത്തിൽ ആകെ വ്യാപിച്ച് കിടക്കുന്ന റൂഹ് ഉണ്ടല്ലോ ജീവൻ, ആ ജീവൻ ഒന്നിച്ച് വേദനിക്കുന്നതിനാകുന്നു മരണം എന്ന് പറയുക എന്ന് ബഹുമാനപ്പെട്ട വസ്സാൽ ഇമാം യഹ്യാരുമിദി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒരു ഇപ്പൊ കയ്യിമ്മല് ഒരു സൂചി ഓട്ടുമ്പോൾ ഒരു വേദന ഉണ്ടാവുമല്ലോ, അത് ആ ശരീരത്തിൽ ആകെ വ്യാപിച്ച് കിടക്കുന്ന ആ ജീവനിൽ നിന്ന് ആ സൂചി പോയ ഭാഗത്തുള്ള മാത്രം ജീവൻ വേദനിച്ചാണ് ഇപ്പോൾ. ശരീരത്തിൽ സൂചി നോട്ടുമ്പോഴാണ് ഭയങ്കര വേദന ഉണ്ടല്ലോ, ആ വേദന എത്ര ഉള്ളൂ, അത് ആ സൂചി പോയ ആ ഭാഗത്തുള്ള റൂഹ് ഉണ്ടല്ലോ ആ റൂഹ് മാത്രം വേദനിച്ച വേദനയാണ് ഇപ്പോൾ. അവർ രണ്ട് സൂചി ഓട്ടുമ്പോൾ അതിനേക്കാളും വേദന ഉണ്ടാവും, കാരണം ആ രണ്ട് സൂചിന്റെയും ഭാഗത്തുള്ള പോയ ഭാഗത്തുള്ള റൂഹുള്ള വേദനയാണ്. പത്ത് സൂചി ആകുമ്പോൾ അതിനനുസരിച്ച് വേദന ഉണ്ടാവും. എന്നാൽ ശരീരത്തിൽ ആകെ വ്യാപിച്ച് കിടക്കുന്ന റൂഹ് ഉണ്ടല്ലോ അത് ഒന്നിച്ചുണ്ട് വേദനിക്കുന്നതിനാണ് മരണം എന്ന് പറയുക. അപ്പോൾ ശക്തമായ വേദനയാണ്, സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അതുകൊണ്ടാണ് അത്രേ സ്വന്തം മരിക്കുന്ന ആളുകൾക്ക് കയ്യും കാലിട്ട് അടിക്കാൻ സാധിക്കാത്തത്. നേരെ മറിച്ച് കുറച്ച് വേദന കുറയായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, കയ്യും കാലിട്ട് പരാക്രമം നടത്തുമായിരുന്നു. നേരെ മറിച്ച് അറുത്ത ജീവികളുണ്ടല്ലോ, ആ അറുത്ത ജീവികൾ കയ്യും കാലിട്ട് അടിക്കണ്ടല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അറുക്കാതെ മരിക്കുന്നതിനേക്കാളും എത്രയോ വേദന കുറവാണ് അറുത്തിട്ട് മരിക്കുന്നത് എന്നാ. അപ്പൊ അറുക്കലൊരു കാരുണ്യാണെന്നാ, ആ ആ ജീവിയുടെ മരണത്തിന്റെ വേദന ലഘൂകരിക്കാൻ കാരണമാണത്. അപ്പൊ അറവ് ഒരു കാരുണ്യാണ്. അപ്പൊ എന്നാ മനുഷ്യന്മാരെ അർത്തുകൂടെ എന്ന ചോദ്യം ഉണ്ടാവില്ലല്ലേ, മനുഷ്യന്മാരിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ ആ മനുഷ്യന്മാരെ അർത്തുകൂടെ അത് പറ്റൂല. അതിന് കാരണം മനുഷ്യനെ എങ്ങനെ ജീവിപ്പിക്കാൻ എന്താ മാർഗം എന്നാ ചിന്തിക്കേണ്ടത്. മനുഷ്യനെ വേഗം മരിപ്പിക്കാൻ നോക്കിയല്ലേ വേണ്ട, എങ്ങനെയും ജീവിപ്പിക്കാൻ. കാരണം മനുഷ്യൻ കുറച്ചും കൂടി കാലം ജീവിച്ചാൽ അതുകൊണ്ട് ഇവിടെ പുരോഗതി ഉണ്ട്, ദുന്യാവിലേക്കും ആഖിറത്തിലേക്കും പുരോഗതി ഉണ്ട്. ദുന്യാവിൽ അവന് വല്ല ഈ ഈ ദുന്യാവിന്റെ പുരോഗതിക്ക് എന്തെങ്കിലും കാര്യം ചെയ്താലോ അല്ലേ, അവനൊരു ശാസ്ത്രജ്ഞനാണ്, അവനൊരു ഒരു കാര്യം കൂടി കണ്ടുപിടിച്ചെങ്കിലോ, വേഗം ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യമൊക്കെ കണ്ടുപിടിച്ചാലോ. ഇനി അതൊന്നല്ല, നാടൻ കാക്കയാണ്, അവനൊരു ഒരു ഒരു വിത്ത് കുഴിച്ചിട്ടാലോ അപ്പൊ ഒരു മനുഷ്യൻ ദുന്യാവിൽ കുറച്ചും കൂടി കാലം ജീവിച്ചാൽ അത് ദുന്യാവിന്റെ പുരോഗതിക്ക് അത് കാരണമാണ്. നേരെ മറിച്ച് ഒരു പോത്ത് കുഞ്ഞ് കുറച്ചും കൂടി ജീവിച്ചോണ്ട് ഇവിടെ എന്തെങ്കിലും പോത്ത് പ്രത്യേകം എന്തെങ്കിലും കണ്ടുപിടിക്കും. അപ്പൊ അവിടെ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ പോത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. അപ്പോ ഇനിയിപ്പോ പോത്തിനിപ്പോ ആഹ്ലത്തിനിപ്പോ അതുകൊണ്ട് കാര്യണ്ട, ഒരു ദിവസം കൂടി അധികം ജീവിച്ചോണ്ട് ആഹ്ലത്തിന് പ്രത്യേകം കാര്യണ്ട്, അതുമില്ല. ആ പോത്ത് ഒരു കുറച്ചും കൂടി കാലം ജീവിച്ചോണ്ട് ദുന്യാവിൽക്കും ആഹ്ലത്തിനൊക്കെ അതിന് കാര്യമില്ല. നേരെ മറിച്ച് മനുഷ്യൻ ജീവിച്ചാൽ രണ്ടിനും കാര്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ് വേണ്ടത്, മൃഗത്തെ വേദന കൂടാതെ വേഗം പറഞ്ഞേക്കാണ് വേണ്ടത്. അപ്പോ ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് കുറെ മുമ്പ് തന്നെ, അല്ല ഇതല്ല കേട്ടോ വേദന കുറയുന്നുള്ളത്. പിന്നെ അസ്സലാം വലൈക്കും മൈക്ക്, ആ മൈക്ക് സയ്യിദ് സാഹിബ് മൈക്ക് എടുക്കി. വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു എല്ലാ ഇൻഫർമേഷൻ മാഷാല്ല. സാർ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ബാംഗ്ലൂർ സീനിയർ ഇസ്ലാമത്തിൽ വന്ന രീതിയിൽ പലരും ഇസ്ലാമത്തിൽ സ്വീകരിക്കുന്നുണ്ട് ഈ കാലത്ത്. അപ്പൊ പലർക്കും ഇതൊന്നും അഫോർഡബിൾ അല്ല, കാരണം പലർക്കും എല്ലാം ജീവിതമെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ് ഇവർക്ക്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള കഴിവില്ല, ഈ കുർബാന കൊടുക്കാനുള്ള ഒരു രീതിയിലുള്ള അവസ്ഥയിലും ഇല്ല. അപ്പോൾ നമുക്ക് അവർക്ക് പോലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് പോലും അവർക്ക് ചെറിയൊരു ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം? അതല്ല പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പൊതുമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ വലിയ സ്ഥാനമുള്ള ഒരു ആൾക്കാരാണ്? പൊതുമുസ്ലിങ്ങൾ എത്തിയങ്ങളെ പോലെ തന്നെ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് പൊതുമുസ്ലിങ്ങൾ. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്ത ഓർഗനൈസേഷനോ അവർക്ക് വേണ്ടി അങ്ങനെ മുസ്ലിങ്ങൾ മുന്നോട്ട് വരാൻ പോലും എന്താണ് മടിക്കുന്നത്? കാരണം ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി, ഒരു രണ്ടുപേരും പൊതുമുസ്ലിങ്ങളാണ്, അറേഞ്ച് മാരേജ് ആണ്. അപ്പൊ അവര് കല്യാണത്തിന് വേണ്ടി ഒരു പള്ളിയെ സമീപിച്ചു. അപ്പൊ അവര് പള്ളിക്കാർ പറഞ്ഞാൽ നിങ്ങളിവിടെ കല്യാണം കഴിച്ച പ്രശ്നമാവും, നിങ്ങളെ കുടുംബക്കാർ വന്ന പ്രശ്നം ഉണ്ടാക്കും, ഇവിടെ നിൽക്കാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് നമ്മള് വേറെ ഒരു ഓർഗനൈസേഷൻ വഴി അവർക്ക് ഇതുണ്ട്, അവരുടെ വഴിക്ക് നമ്മൾ ചെയ്ത് നിൽക്കുക ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ ഇതൊരു എന്താണ് പൊതുമുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത്? അവരോ നാട്ടിലുണ്ടോന്ന് അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതിനൊക്കെ നാട്ടിൽ അങ്ങനെ എന്താ ചെയ്യുന്ന അങ്ങനെയുള്ള ഓർഗനൈസേഷനെ കുറിച്ച് അങ്ങനെ ഒന്ന് ഒരു കുറച്ച് ഇൻഫർമേഷൻ തരാം. ജസാക്കള്ളാ ഖൈർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പുതുമുസ്ലിങ്ങൾ ആവട്ടെ മറ്റാരും, പുതുമുസ്ലിങ്ങൾ ചില പ്രത്യേക നിയമം ഉണ്ടാവൂല. ഇസ്ലാം ദീൻ ഒരാൾ അഷദുല്ലാഹ് പറഞ്ഞാൽ അയാൾ മുസ്ലിമായി. പിന്നെ അവന് പിന്നുള്ള സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ മുസ്ലിങ്ങളുടെയും അതേ നിയമം തന്നെയാണ് ആ മുസ്ലിമിനുള്ളത്. അതിൽ യാതൊരു വ്യത്യാസം ഇല്ല. പിന്നുള്ളത് അവർ സക്കാത്തിന്റെ അവകാശികളാണ് ഉള്ളത്, മുഅല്ലഫത്തുൽ ഖുലൂബ്. അവർ സക്കാത്തിന്റെ അവകാശികളാണ്. ഇസ്ലാമിക വന്ന ഉടനെ തന്നെ പിന്നെ കഷ്ടപ്പാട് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ ആ സക്കാത്തിന്റെ അവകാശികളെ കൂടുതൽ പുതുമുസ്ലിമിനെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അത് എല്ലാവരും വ്യത്യാസം അല്ലാതെ വേറെ പിന്നെ പുതുമുസ്ലിമിന് വേറെ പ്രത്യേകമായ ഒരു ഒരു ആനുകൂല്യമോ അതിൽ പ്രത്യേകമായ അവഗണനയോ അതിൽ അതൊന്നും ഇസ്ലാമിൽ ഇല്ലല്ലോ. പിന്നെ വേറൊരാളത്തോട്ട് ഉദഹിയത്ത് ഇറക്കണമെങ്കിൽ ഉദഹിയത്ത് ആ വ്യക്തി ആരെ തൊട്ടാണ് ഉദഹിയത്ത് ഇറക്കുന്നത് അത് അയാൾ അറിയാതെ ചെയ്യാൻ പാടില്ല, എന്നാൽ ഉദഹിയത്ത് സഹിയാവുകയില്ല. ഞാൻ ഇപ്പൊ സയ്യിദ് സാഹിബിന്റെ ഒരു ഉദഹിയത്ത് ഞാൻ സയ്യിദ് സാഹിബ് അറിയാതെ ഉദഹിയത്ത് ഇറക്കുക അത് പറ്റൂല. അതുകൊണ്ട് തന്നെ മയ്യത്ത് ഉണ്ടല്ലോ, ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്തിന്റെ പേര് ഉദഹിയത്ത് ഇറക്കാൻ പറ്റുന്നു, മയ്യത്ത് പറ്റൂല എന്നാ. മയ്യത്ത് വസിയത്ത് ചെയ്താലല്ലാതെ മരിച്ചുപോയ ആളുടെ പേരിൽ ഉദഹിയത്ത് ഇറക്കാൻ പറ്റൂല. പിന്നെ എന്ത് വേണം, അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആൾ വസിയത്ത് ഉണ്ടായിരുന്നു നിൽക്കുക, എന്റെ പേരിലൊരു ഉദഹിയത്ത് ഇറക്കണ്ടോ എന്ന് അയാൾ വസിയത്ത് ചെയ്തെങ്കിലേ ഉദഹിയത്ത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ആരെ തൊട്ടാണോ ഉദഹിയത്ത് ഇറക്കുന്നത് അയാൾ അറിയണം, ഞാൻ ഉദഹിയത്ത് ഇറക്കുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾ അറിയണം. അതുകൊണ്ട് പുതുമുസ്ലിങ്ങളായ ആളുകൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ അവരറിയ നിന്നെ തൊട്ട് പകരമായിട്ട് ഞാൻ ഉദഹിയത്ത് എടുത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് അയാളോട് ആ കാര്യം അറിഞ്ഞ് അയാൾ സമ്മതിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ അയാൾ അറിയാതെ സഹിയാവുകയില്ല. പിന്നെ ഈ പുതുമുസ്ലിങ്ങൾക്ക് എനിക്ക് മറ്റേ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, പ്രത്യേകമായൊരു പിന്നെ പുതുമുസ്ലിങ്ങളെ ആരെങ്കിലും എനിക്ക് ആ കാര്യം ശരിക്കാണ് മനസ്സിലായിട്ടില്ല സയ്യിദ് സാഹിബിന്റെ ആ ചോദ്യം. മുസ്ലിങ്ങൾ പിന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവഗണിക്കുക, അങ്ങനത്തെ പല വിഷയങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വിവാഹം ചെയ്ത് കൊടുക്കാൻ അതൊക്കെ വിഷയമാണ് അല്ലേ. ഒരു പുതുമുസ്ലിമിനെ ആണെങ്കിൽ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാനും മറ്റ് പഴയ കാലത്തുള്ള മുസ്ലിം ആദ്യം തന്നെ ഇസ്ലാമിലുള്ള ആളുകൾക്ക് ഒരു ഒരു ഒരു മടി, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അത് അവഗണന കൊണ്ട് മാത്രം ആവണം എന്നില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോ പിന്നെ ഒരു പുതു മുസ്ലിമിൽ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ ഒരു ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്ന ഒരാള് പിന്നെ ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്ന ഒരാള് വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്ര പേടിക്കാനില്ല അല്ലേ. നേരെ മറിച്ച് നമ്മുടെ ഒരു പെൺകുട്ടിയെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾക്കാണ് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ പേടിയാണ് ഇയാൾക്ക്. കാരണം ഈ ചങ്ങായി ഞാൻ അങ്ങട്ടനം തിരിച്ചു പോയാലോ, അങ്ങനത്തെ ഒരു ഭയം ഉണ്ടാവും ചിലപ്പോ. അതുകൊണ്ടൊക്കെ ആണോ? പിന്നെ അത് മാത്രല്ല കേട്ടോ, അതുകൊണ്ട് മാത്രല്ല ഒരു മുസ്ലിം സമുദായം ആ വിഷയത്തിൽ അത്രമാത്രം ഉത്ഭുതരല്ല. ആ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് കുറെ തകരാറുകൾ പറ്റിയിട്ടുണ്ട്, കുറെ തകരാറ്. ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറയാണ് ഞാൻ, ഈ ബാർബർമാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാതിരിക്കുക അല്ലേ, അത് കുഫുവൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട്. വിവാഹം ഒരു വിവാഹമൊക്കെ നടത്തുമ്പോൾ സമയത്ത് ഈ ആണും പെണ്ണും കൂടെ ഒരു യോജിപ്പ് വേണമല്ലോ, അത് എല്ലാ വിഷയത്തിനും യോജിപ്പുണ്ട്. പണ്ഡിതന്മാരൊക്കെ ആണെങ്കിൽ ആ പണ്ഡിത കുടുംബത്തിലേക്ക് വിവാഹം കഴിക്കുക അങ്ങനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുക. കച്ചവടക്കാരാണെങ്കിൽ ആ കച്ചവട വിഭാഗം അവരോട് തുല്യമായ ആളുകളുമായി ഇടപാടുകൾ നടത്തുക. അപ്പൊ അതൊരു കാര്യമായ ഒരു വിഷയം തന്നെയാണ്. അത് ഈ അതിനാണ് കുഫുവൊക്കെ എന്ന് പറയാം. അത് ഒരു ഭയങ്കര ആലിമിന്റെ മകളെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു ശരിയല്ലല്ലോ. ഒരു അതൊരു യോജിച്ച കാര്യമല്ലല്ലോ അല്ലേ. അതൊരു യോജിച്ച കാര്യം. ആള് ആളാൾ ഭയങ്കര ആലിമാണ്, അയാളുടെ മകളെ കെട്ടിച്ചു കൊടുത്തുകയാണെങ്കിലോ അത് തനിച്ചൊരു നാടൻ ഒരു വ്യക്തിനോട് കെട്ടി, അതൊരു യോജിപ്പുള്ള കാര്യമല്ല. ആ അപ്പൊ അത് അപ്പോ ഈ ജോലിന്റെ കാര്യം, പാണ്ഡിത്യം, അതുപോലെ തറവാട്, അത്തരം വിഷയങ്ങളിലൊക്കെ പിന്നെ ഒരു യോജിപ്പ് എന്നുള്ളത് ആ കുടുംബം സുഖമായ രീതിയിൽ നടന്നു പോവാൻ അത് ആവശ്യമാണ്. അത് ആവശ്യമാണ്. ഈ നമ്മളൊരു ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് തീർക്കാണെങ്കിൽ നമ്മുടെ കുടുംബത്തിനോട് യോജിക്കുന്ന ആകുക, അതല്ലെങ്കിൽ അത് കുടുംബ ശരിക്ക് അത് യോജിച്ചു പോകാനൊരു പ്രയാസം. എപ്പോഴും ഇങ്ങനെ ഒരസലുണ്ടായിത്തീരും. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു ബാർബർമാർ, ഒരു ബാർബർ ജോലി അയാൾ ഒഴിവാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ പിന്നെ അവരുമായി ബന്ധം നടത്തണില്ല അല്ലേ. അതൊരു മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വീട്ടുകാരനെ ഏതോ കാലത്ത് നിർത്തിയിട്ടിരിക്കണ ഈ ബാർബർ പണിയൊക്കെ. ഇപ്പൊ അവരൊക്കെ വേറെ ജോലിക്കാരൊക്കെ ഉണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ പള്ളിത്തെ മുദരിസൊക്കെ നിൽക്കുക. എന്നാലും ശരി, ആ അവരോട് വിവാഹബന്ധം നടത്താതിരിക്കുക. അതല്ല കിതാബിനൊന്ന് പറഞ്ഞിട്ടുള്ള വിഷയം. ബാർബറിനോടുള്ള ബാർബർ അല്ലാത്തൊരാളും ബാർബറിന്റെ പിന്നെ മകളും കൂടി യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അയാൾ ബാർബർ ആയിരിക്കാണ്, ആ ജോലി ചെയ്തിരിക്കാണ് ആണുള്ള വിഷയം. ആ ജോലി നിർത്തിവെച്ചാലും, മോശമായ ജോലി നിർത്തിവെച്ചാലും നല്ല ജോലിയൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്, ഉന്നതമായ ജോലിയിലൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്, അപ്പോഴും അയാളെ അവഗണിക്കുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന വിഷയമല്ല. അത് അനുവദിക്കുന്ന വിഷയമല്ലാണ്ട് കുഫു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആ വിഷയത്തിൽ പല ആളുകൾക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്നർത്ഥം. മുതലാളിന്റെ വിഷയമല്ല, മുതലാളി എന്ന് പറഞ്ഞ സംഗതി ജോലി, അതൊരു ജോലിയായി സ്വീകരിക്കുന്ന ഒരു മോശം തന്നെയല്ലേ അല്ലേ. ഞാനും മനസ്സിലാക്കണം അങ്ങനെ ആ ജോലി മോശമാക്കി എന്റെ ഉദ്ദേശമായി. അങ്ങനെ അതിനു മറ്റൊരു ജോലിക്കാരങ്ങ് ഇരിക്കും. അതൊക്കെ അവനാൻ സ്വന്തം ചെയ്യേണ്ട പണിയാണെന്ന്, അതൊക്കെ അവനാൻ സ്വന്തം ചെയ്യേണ്ട പണിയാണെന്ന്. അതൊരു ജോലിയായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട പണിയല്ല. ഒരാൾക്ക് മുടി വെട്ടണമെങ്കിൽ ജ്യേഷ്ഠം അഞ്ചന് കൊട്ടി കൊടുക്കണം, അല്ലെങ്കിൽ മക്കള് വാപ്പാക്ക് കൊട്ടി കൊടുക്കണം. അങ്ങനെ അതൊക്കെ അവനാൻ തന്നെ പഠിക്കേണ്ട വിഷയമാണ് ഓരോരുത്തരും. അവനാന്റെ ശരീരത്തിന് മുളച്ചിണ്ടാകുന്ന മുടിയൊക്കെ നീക്കം ചെയ്യേണ്ട വിഷയം അവനാൻ തന്നെ പഠിക്കേണ്ടതല്ലേ. അപ്പൊ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഒന്നും കൊടുക്കാതെ ജോലിയല്ലാതെ തന്നെ നടത്തേണ്ടുന്ന ഒരു വിഷയമാണ്. അതായിരിക്കാം അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ച മറ്റൊരു വിഷയം കൂടി എന്ന് തോന്നുകയാണ്. നടക്കണം, നടക്കണേ. പിന്നെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ പലരും, നമ്മളെ പേരൊക്കെ തന്നെ ഇപ്പൊ ഇതിനൊക്കെ വീക്കണവരൊക്കെ ഉണ്ട്. ഇപ്പോ എന്റെ മക്കളെ കാണപ്പാന്റെ മുടിയൊക്കെ കളഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ഉപ്പാന്റെ മുടിയൊക്കെ കാണുന്ന കുട്ടികള് താടി കൊട്ടി കൊടുക്കുക, മുടി കളഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യണാണ് അഞ്ചന്മാരും എന്റെ മക്കളൊക്കെ. അപ്പൊ അത് പഠിഞ്ഞിട്ടല്ലേ ഇപ്പൊ, അപ്പൊ അതാണ് പഠിക്കണതെന്നല്ലേ. അപ്പൊ ഇൻഷാല്ലാ മറ്റേ സൈദ് സാഹിബിന്റെ ചോദ്യം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. മസ്നബിക്ക് ആ കാര്യം മനസ്സിലായി. മസ്നബി എന്ന് വിശദീകരിച്ചു വിട്ടാൽ മതി. രണ്ടാമത് സൈദ് സാഹിബ് ചോദിച്ചേ ആ ചോദ്യം എനിക്ക് കണ്ടത് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഏതായാലും മൈക്ക് റിലീസ് ചെയ്യാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വല്ലാത്ത സ്വീകരണമാണ് എനിക്ക് തോന്നുന്നത്, വല്ലാത്ത സ്വീകരണം. അപ്പൊ എനിക്കറിയാം, ഞാന് കുറച്ചു മുമ്പ് ഒരു ക്രിസ്ത്യൻ ഒരു ഭാര്യയും ഭർത്താവും ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തിട്ട് തന്നെ ഇസ്ലാം മതത്തിൽ വന്നിട്ടുണ്ട്. എന്റെ ഞാൻ കാരണം ഇസ്ലാമിലേക്ക് വന്നതല്ല പറഞ്ഞത്, ഞാൻ ആ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തത് നടത്താം. അല്ലാതെ ഇപ്പോ നമ്മുടെ പിന്നെ പക്ഷെ അവർക്ക് ഇപ്പൊ ഉണ്ടായ സ്വീകരണം വരെ, പക്ഷെ അവര് വേണ്ടത്ര ശ്രദ്ധ ശരിയായില്ല. അതാണ് അവർക്കുണ്ടായ സ്വീകരണം. പല ആളുകളും ഇവിടെ ഫാമിലിക്കാരൊക്കെ ബിരിയാണി വെക്കുക, എന്നിട്ട് അവരെ അങ്ങോട്ട് ക്ഷണിക്കുക, എന്നിട്ട് ഉണ്ട് ബുക്കിംഗ് ഓരോരുത്തർ ക്ഷണിച്ചിട്ട് അവർക്ക് പിന്നെ പോകാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിൽ വലിയ സ്വീകരണങ്ങളും വേണ്ട സൗകര്യങ്ങളും, ചില സ്ത്രീകളൊക്കെ അവർക്ക് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി പിന്നെ ശ്രമങ്ങൾ നടത്തണം. പക്ഷെ ആ ഇസ്ലാമിക്ക് വന്നാ കൂട്ടുണ്ടല്ലോ, അവരെന്താ അതിന് കൊഴിഞ്ഞു മാറും, അവരെന്താ വേറെന്താ ലക്ഷ്യം ഉണ്ടായിരുന്നാവോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് വളരെ മോശമായ ചില ഒരു വിഷയങ്ങളൊക്കെ അവരെ കാണും ചെയ്തു. നമ്മൾ കുറെ പിന്നാലെ നടന്നു നോക്കി ശരിയാക്കാൻ വേണ്ടി. നമ്മുടെ മുമ്പ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയും. പിന്നെ അതിന് പുറമെ അതിന് പുറമെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഒരു ക്രിസ്ത്യാനി ഇസ്ലാം മതം വിശ്വസിച്ചിട്ട് അയാൾ നല്ല ദായിയാണ്, ഇവിടെ റാസുലൈമയിലെ ഡോക്ടറാണ് അയാള്, അയാള് നല്ല പ്രവർത്തകനാണ്. അപ്പൊ അയാളുമായി ബന്ധപ്പെടുത്തി നോക്കി, അവരൊക്കെ കുറെ ശ്രമം നടത്തി നോക്കി, ഒന്നും വേണ്ടത്ര. അപ്പൊ നമ്മുടെ ആളുകളുടെ അടുത്തുള്ള അവഗണന ഉണ്ടായിരിക്കുന്നത് എല്ലാവരും വളരെ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ അത് മാത്രമല്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് മലബാർ ഏരിയയിലൊക്കെ. പിന്നെ പുതു മുസ്ലിം പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ വളരെയധികം സ്നേഹത്തോടു കൂടി, ഇപ്പൊ ഇവിടെ തന്നെ പഠിത്തുണ്ടായി. ഇപ്പൊ ഞാൻ ആളെ പേര് നമ്മുടെ റൂമിലെപ്പോണ്ടാണ് ഒരു ഐഡിയാണ്. ഇപ്പൊ അയാൾ അവന്റെ ഒക്കെ സമപരമായിട്ട് ഇപ്പൊ ഒരു കുട്ടി ഇസ്ലാമിലേക്ക് വന്ന് പഠിത്ത്. ആ കുട്ടിനൊക്കെ ഇനി ഈ ഭൂമി തൊടിയിക്കാതെ നടത്താൻ പറ്റുമെന്നുള്ള അത്രയും പിന്നെ സ്നേഹിച്ചിട്ടും ബഹുമാനിച്ചിട്ടും ഒക്കെ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ പഴയ പല ഫാമിലികളും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും പിന്നെ വേണ്ട എല്ലാ സൗകര്യവും കൊടുത്ത് വളരെ സ്നേഹത്തോടു കൂടിയാണ്. അപ്പോ നമ്മുടെ അനുഭവത്തിലൊക്കെ അങ്ങനെ തന്നെയാണേനു. അതേസമയത്ത് മറ്റു ചില ഉറുദു മറ്റേ ബാംഗ്ലൂരോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോ അത് അത്രമാത്രം അവർക്ക് അറിയാത്തതിന്റെ പേരിലായിരിക്കാം. ഏതായാലും ശരി, അതിന് ഇസ്ലാം എന്ന ഉത്തരവാദിയല്ല, അറിവില്ലാത്ത മുസ്ലിങ്ങൾ ആണ് അത് ചെയ്യുന്നതിൽ നമ്മൾ ഖേദിക്കാന്നല്ലാതെ സങ്കടപ്പെടുക എന്നല്ലാതെ പിന്നെ വേറെ മാർഗമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് മസ്നിയൊക്കെ മൈക്കിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ഫൈസി ഉണ്ട്, സിദ്ദീഖ് ഉണ്ട്, എല്ലാവരും ഇൻഷാ അല്ലാഹ് മൈക്കിൽ. അസ്സലാമു അലൈക്കും.